ശബ്ദപ്രമാണകാനാം ഈദൃശി കൽപ്പനാവകൽപ്പതേ. ശബ്ദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർക്ക് നിങ്ങൾ പറയുന്ന പോലെയുള്ള അർത്ഥമൊന്നും സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ശബ്ദാർത്ഥത്തെ ശരിക്ക് മനസ്സിലാക്കണം. കർമ്മ അനുവൃത്തി എന്ന് പറയുന്നത് എന്താണെന്ന് സിദ്ധാന്തം അടുത്ത് വിശദീകരിക്കാൻ പോകും. സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരുന്നു, ഇവിടെ ചെയ്ത കർമ്മത്തിൻ്റെ, സ്വർഗാർത്ഥമായി ചെയ്ത കർമ്മത്തിൻ്റെ എല്ലാ ഫലവും അനുഭവിച്ച് ലേശം പോലും ബാക്കിയാണല്ല, തിരിച്ചു വരും. എന്നാൽ അവനിൽ അവശേഷിക്കുന്ന കർമ്മങ്ങൾ പ്രാബല്യമനുസരിച്ച് അടുത്ത ജന്മം. ഇതാണ് സിദ്ധാന്തം. ഇപ്പൊ പൂർവക്ഷം മുമ്പ് പറഞ്ഞതെല്ലാം നിഷേധിക്കുകയാണ്. അടുത്ത സ്നേഹ ഭാണ്ഡേത്തു സ്നേഹലേശ അനുവർത്തർ ദുഷ്ടത്വത്തിലേ പറയുന്നു. ഉദാഹരണം എവിടെയെങ്കിലും ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ ആ ദൃഷ്ടാന്തം ശരിയാണ്, അതുകൊണ്ട് ദാഷ്ടാന്തികം ശരിയാണോന്നില്ല. ദൃഷ്ടാന്തം ശരിയാണ്. എന്താണോ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാലും പാത്രത്തിൽ കുറച്ച് ശേഷിക്കും, ഇത് ശരിയാണ്. അതും കർമ്മവുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നാണ്. സ്നേഹഭാണ്ഡേത്തു എണ്ണപാത്രത്തിൽ സ്നേഹലേശ അനുവൃത്തർ ദുഷ്ടത്വത്തിലേ. സ്നേഹലേശാനുവൃത്തി, കുറച്ച് എണ്ണാതെ ഇരിക്കുക, അത് കാണുന്നുണ്ട്, അത് ശരി തന്നെയാണ്. യഥാ സേവകസ്യ ഉപകരണ ലേശാനുവൃത്തി ചതുർശ, പിന്നെ സേവകന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും ശരി തന്നെയാണ്. രാജാവിനെ സേവിക്കാൻ പോയാൽ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഛത്ര പാതകങ്ങൾ മാത്രമാകും. നേരത്തെ പറഞ്ഞു, അതുമെല്ലാം ശരി തന്നെയാണ്. നിങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെല്ലാം ശരിയാണ് പറയുന്നു. തഥാ സേവകസ്യ ഉപകരണ ലേശാനുവർത്തി ചതുശേനത്തു ഇഹ തഥാ സ്വർഗഫലസ്യ കർമ്മണോ ലേശാനുവർത്തർ ദൃശ്യത്തെ. പക്ഷെ ഇവിടെ സ്വർഗമാകുന്ന ഫലത്തെ കൊടുക്കുന്ന കർമ്മത്തിൻ്റെ അനുവൃത്തി ഇവിടെ സാധ്യമല്ല, അത് സംഭവിക്കത്തില്ല. എന്നുവെച്ചാൽ കുറച്ച് കർമ്മങ്ങൾ ശേഷിക്കുക, അതിവിടെ സംഭവിക്കത്തില്ല. ഇഹ ഈ സന്ദർഭത്തിൽ തഥാ സ്വർഗഫലസ്യ കർമ്മണം, സ്വർഗത്തിനു വേണ്ടി ചെയ്ത കർമ്മത്തിൻ്റെ കുറച്ച് ഭാഗം അനുഭവിക്കാതെ ശേഷിക്കുക, അതാണ് ലേശാനുഭവത്തിൽ ദൃശ്യത്തെ. നാവി കൽപ്പയിതും ശക്യതേ, അങ്ങനെ ഒന്ന് ഒരിടത്തും കാണുന്നില്ല, കൽപ്പിക്കാനും സാധ്യമല്ല. സ്വർഗഫലത്വ ശാസ്ത്ര വിരോധ, സ്വർഗകാമോ യജേത തുടങ്ങിയ ശാസ്ത്രങ്ങൾക്ക് വിരോധം വരും. അവിടെ പറയുന്ന എന്താണ്? സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. അപ്പൊ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി സ്വർഗം അവശ്യം സംഭവിച്ചിരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് പുണ്യം സമ്പാദിക്കുന്നത്, അത് ബാക്കി വരാൻ പാടില്ല പുണ്യം. അവശ്യം ച ഏതത് ഏവം വിജ്ഞേയം, അതുകൊണ്ട് ഇതിങ്ങനെ മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യം കർമ്മ അനുവൃത്തി എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. ഇങ്ങനെ എന്നാ സ്വർഗഫലസ്യ ഇഷ്ടാദേഹ കർമ്മണോ ഭാണ്ഡാനുസാരിസ്യേ സ്നേഹവ ഏകദേശോ അനുവർത്തമാനോ അനുശയ. സ്വർഗ ഉദ്ദേശിച്ച ഇഷ്ടാദി കർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് അതവിടെ അനുഭവിച്ച് തീരുകയാണ്, അല്ലാതെ എണ്ണപാത്രത്തിലെ എണ്ണ പോലെ കുറച്ച് ബാക്കി അവശേഷിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അതല്ല അനിശ്ചയം എന്ന് പറയുന്നു. എന്നാൽ സ്വർഗഫലസ്യ ഇഷ്ടാദേഹ, സ്വർഗമാകുന്ന ഫലത്തെ കൊടുക്കുന്ന ഇഷ്ടാദേഹ കർമ്മണ ഇഷ്ടാദി കർമ്മങ്ങൾ സ്വർഗഫലത്വ കർമ്മണ ഭാണ്ഡ അനുസാരി സ്നേഹവത് എണ്ണപാത്രത്തിലെ എണ്ണ പോലെ അനുവർത്തമാനോ അനുശയം, അനുവർത്തിക്കുന്നതാണ് അനുശയം, കർമ്മലേശം എന്ന് പറയുന്നത് ശരിയല്ല എന്നാ. യദി യേന സുഹൃതേന കർമ്മണ ഇഷ്ടാദിന സ്വർഗം അന്നഭൂവം തസ്യവ കശ്ചിത് ഏകദേശു അനുശയ കല്പ്യതേ തത്തോ രമണീയവ ഏകോ അനുശേഷ്യ എന്ന വിപരീത. അങ്ങനെ സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം? കാരണം സ്വർഗത്തിന് വേണ്ടി ചെയ്ത കർമ്മത്തിന്റെ ഫലമായ പുണ്യം അതുകൊണ്ടാണ് വീണ്ടും തിരിച്ചു വരുന്നതെങ്കിൽ ആ ജീവനെ സംബന്ധിച്ച് പിന്നെ പുണ്യം മാത്രമേ കാണത്തുള്ളൂ. അടുത്ത അയാൾക്ക് വീണ്ടും പുണ്യ ജന്മം തന്നെ ലഭിക്കണം. അങ്ങനെയല്ല കാണുന്നത്. പുണ്യം കൊണ്ട് സ്വർഗത്ത് പോകാം, അങ്ങൊക്കെ അനുഭവിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് പാപജന്മവും ആകാം. ഇത് ഏന സുഹൃതേന കർമ്മണ, ഏത് സുഹൃത്ത് കർമ്മം കൊണ്ടാണോ ഇഷ്ടാദിന ഇഷ്ടാദി കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം അന്നഭൂവം സ്വർഗത്തെ അനുഭവിച്ചത്, തസ്യൈവ കശ്ചിത് ഏകദേശം അനുശയ ആ കർമ്മത്തിന്റെ ഒരംശം അതാണ് അനുശയം എന്ന് കൽപ്പിച്ചാൽ, കർമ്മശേഷം എന്ന് കൽപ്പിച്ചാൽ, കൽപ്പിയത തഥ അതുകൊണ്ട് വരുന്ന ദോഷം എന്താണ്? രമണീയ ഏവ ഏക അനുശയസ്യ, രമണീയ അനുശയം മാത്രമേ കാണൂ. രമണീയം എന്ന് വെച്ചാൽ പുണ്യം. ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അയാളിൽ പുണ്യം മാത്രമേ കാണത്തുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ വരുന്നത് രമണീയ ഏവ ഏകോ അനുശേഷ്യ എന്ന വിപരീത, അല്ലാതെ പാപം കാണത്തില്ല. ശരി, അങ്ങനെ വരുന്നവർ പുണ്യവാന്മാരായിരിക്കും, പുണ്യം മാത്രമേ കാണത്തുള്ളൂ എന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? പറയുന്നത് സാധ്യമല്ല. എന്തുകൊണ്ട്? തത്രയും ഇയം അനുശയ വിഭാഗ ശ്രുതിരുപരുദ്ധ്യത രമണീയ ചരണ അഥ കപൂയ ചരണായി. പക്ഷേ കർമ്മവിഭാഗം ചെയ്യുന്ന ശ്രുതി പറയുന്നു അങ്ങനെ വരുന്നവരിൽ ആരാണോ പുണ്യം ഉള്ളത് അവർക്ക് പുണ്യജന്മം, പാപമുള്ളവർക്ക് പാപജന്മം. ഇതിനാണ് അനുശയ വിഭാഗം എന്ന് പറയുന്നത്. ശേഷിക്കുന്ന കർമ്മ സംസ്കാരത്തിന്റെ വിഭജനം, അത് പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പറയുന്നു. അത് തിരിച്ച് കേവലം പുണ്യം കൊണ്ടല്ല ഒരാൾ വരുന്നത്. തത്രയും അനുശയ വിഭാഗ ശ്രുതി ഉപരുദ്ധ്യേത, അതിന് ഉപരോധം വരും, തടസ്സം വരും, വിരോധം വരും. നിങ്ങൾ പറയുന്ന പോലെ പുണ്യവുമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇഹ രമണീയ ചരണാഹ അഥ ഇഹ കപൂയ ചരണാഹ, പുണ്യവാന്മാർ പാപികൾ എന്ന് വേർതിരിക്കുന്നുണ്ടല്ലോ. സ്വർഗത്ത് പോയാലും ശരി, തിരിച്ചുകൂടെ വരുമ്പോൾ അത് അവൻ്റെ കർമ്മം അനുസരിച്ചായിരിക്കും പിന്നീടുള്ള ജന്മം, അല്ലാതെ പുണ്യം അനുസരിച്ചല്ല. തഥാ തസ്മാ ആമുഷ്മിക ഫലേ കർമ്മജാതി ഉപഭുക്തേ അവശിഷ്ടം ഐഹികഫലം കർമാന്തരജാതം അനുശയ തദ്വന്തു അവരോഹന്തീതി. അതുകൊണ്ടെന്താ സിദ്ധാന്തം? ഇവിടെ സ്വർഗത്തിനു വേണ്ടി കർമ്മം ചെയ്യുക, അവിടെ പോയി അത് അനുഭവിക്കുക, പിന്നീട് ശേഷിക്കുന്ന സഞ്ചിത കർമ്മങ്ങളാണ്, അതിൽ നിന്ന് ഏതാണോ ഫലം കൊടുക്കാൻ തയ്യാറായത്. എന്നുവെച്ചാൽ എപ്പോഴും കർമ്മം ഫലം കൊടുക്കാൻ തയ്യാറാകുന്നത് മരണസമയത്താണ്. എന്നുവെച്ചാൽ ആരബ്ധ കർമ്മം എന്ന് പറയുന്നത് അടുത്ത ശരീരത്തിന് വേണ്ട കർമ്മമാണ്. ആ കർമ്മം ഫലം കൊടുക്കാൻ തയ്യാറാകുന്നത് മരണസമയത്താണ്. അപ്പം അത് പിന്നെ അഭിവ്യക്തമാകുന്നു എന്ന് പറയുന്നു. കാരണം കർമ്മ സംസ്കാരം അവിടെയുണ്ട്, അനന്ത ജന്മങ്ങളുടെ സംസ്കാരമുണ്ട്. അത് അഭിവ്യക്തമാകുന്നത് ഏതോ പ്രബലമായ കർമ്മം അടുത്ത ജന്മത്തിന് കാരണമായി തീരും. ആ കർമ്മത്തിനാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. അന്നു മുമ്പ് വിശദീകരിച്ചാണ്. തസ്മാത് ആമുഷ്മിക ഫലേ കർമ്മജാതി ഉപഭോക്തി, പരലോകഫലം കൊടുക്കുന്ന കർമ്മജാതം കർമ്മസമൂഹം ഉപഭുക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ അവശിഷ്ട ഐഹിക ബലം കർമാന്തരജാതം, പിന്നെ ശേഷിക്കുന്ന ഐഹിക ഫലം ഈ ലോകത്തിൽ ഫലത്തെ കൊടുക്കുന്ന കർമാന്തരജാതം, കർമാന്തര സമൂഹം, അതിനെയാണ് ഇവിടെ അനിശയം എന്ന് പറയുന്നത്. അനിശയവാൻ സൂത്രത്തിൽ പറഞ്ഞല്ലോ, അതാണ് അനിശയം. തദ്വതോ അവരോ തദ്വന്തോ അവരോഹന്തി, അങ്ങനെയുള്ള ആ കർമ്മ സംസ്കാരമുള്ളവർ മടങ്ങിവരുന്നു. യദുക്തം യത്കിഞ്ചേത്തി അവശേഷ പരാമർശ സർവസ്യ കൃതസ്യ കർമ്മണ ഫലഭോഗേന അന്തം പ്രാപ്യ നിരനിശയ അവരോഹന്തി. മുമ്പ് പൂർവപക്ഷി പറഞ്ഞ ഓരോ അഭിപ്രായത്തെ എടുത്ത് നിഷേധിക്കുകയാണ്. നമ്മളതെല്ലാം മറന്നുപോയി, ഭാഷകാരനൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് പറയാണ്, നേരത്തെ പറഞ്ഞല്ലോ, ചെയ്ത കർമ്മ ഇതുവരെയുള്ള കർമ്മങ്ങളുടെ ഫലമെല്ലാം അനുഭവിക്കുന്നു. അതില്ല, സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തോ അതേ അനുഭവിക്കത്തുള്ളൂ. യദുക്തം യത്കിഞ്ചേത്തി അവിശേഷ പരാമർശ, യത്കിഞ്ചാന്ന് ശ്രുതി പറഞ്ഞു. സർവസ്യഹ കൃതസ്യ കർമ്മണ, സർവ കർമ്മങ്ങളും ഫലോപഭോഗ്യേന സ്വർഗഫല അനുഭവം കൊണ്ട് അന്തം പ്രാപ്തി, അതിനെല്ലാം നശിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് നിരനിശയാവരോഹന്തി, ഒരു കർമ്മ സംസ്കാരം ഇല്ലാതെയാണ് തിരിച്ചു വരുന്നത്. ഏത് ദൈവം, അതും ശരിയല്ല. അനുശയ സദ്ഭാവസ്യ അവഗമിതത്വാ, പക്ഷേ കർമ്മ ശേഷിക്കുന്നു തതശേഷേണ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രുതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വീണ്ടും കർമ്മശേഷത്തോടുകൂടിയാണ് ജനിക്കുന്നത്. അനുശയ സദ്ഭാവസ്യ അവഗമിതത്വ ശ്രുതി ബോധിപ്പിക്കുന്നത് കൊണ്ട് യത്കിഞ്ചിത് ഇഹ കൃതം ആമുഷ്മിക ഫലം കർമ്മ ആരബ്ധഭോഗം തസർവം ഫലഭോഗേന ക്ഷപയിത്വേതി ഗമ്യതേ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഇവിടെ സ്വർഗ ഫലത്തിന് വേണ്ടി എന്ത് ചെയ്തോ അത് മുഴുവൻ, അല്ല സർവകർമ്മങ്ങളും അല്ല, അത് മുഴുവൻ അവിടെ അനുഭവിച്ചിട്ട് തിരിച്ചു വരുന്നു. അതാണ് യത്കിഞ്ചിത് ഇഹ, ഇവിടെ ഈ ഭൂമിയിൽ കൃതം, യത്കിഞ്ചിത് കൃതം, എന്താണോ ചെയ്തത്, എന്ത് ആമുഷ്മിക ഫലം, പരലോക ഫലമുള്ള കർമ്മം, കർമ്മ ആരബ്ധഭോഗം തസർവം, അത് എന്താണ്, ഇവിടെ പുണ്യം ചെയ്തവന്റെ പ്രാരബ്ധ കർമ്മമാണ്. എങ്ങനെയുള്ള പ്രാരബ്ധം? സ്വർഗത്തിലെ ഭോഗത്തെ അനുഭവിക്കാനുള്ള പ്രാരബ്ധം. എല്ലായിടത്തും അങ്ങനെയാണ്. പ്രാരബ്ധത്തെ എന്താണ് പ്രാരബ്ധമെന്ന് തീരുമാനിക്കേണ്ടതാണ്. മരണസമയത്ത് എന്താണ് അഭിവ്യക്തമാകുന്ന ആ കർമ്മമാണ് ആരബ്ധ കർമ്മം. അതെന്തിനു വേണ്ടി? അവിടുത്തെ സുഖദുഃഖ അനുഭവത്തിന് വേണ്ടി അത് പ്രകടമായി. അതാണ് ആരബ്ധ ഭോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മം തസ്സർവം ഫലഭോഗേന ക്ഷയിച്ചു, അതെല്ലാം അവിടെ പോയി ഫലഭോഗം കൊണ്ടെല്ലാം ക്ഷയിപ്പിച്ചിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതി ഗമ്യത എന്ന് ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ മരണസമയത്തും പ്രാരബ്ധം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിന് വേണ്ട കർമ്മം എന്ന് മനസ്സിലാക്കണം. ബാക്കി പിന്നെ ആ ജന്മം കിട്ടിയിട്ട് അവിടെ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അത് ആഗാമി കർമ്മമായി. സ്വർഗത്തിലത് സാധിക്കത്തില്ല, പാപയോനികളിലത് സാധിക്കത്തില്ല, ബാക്കിയുള്ളിടത്തേ അത് സാധിക്കത്തുള്ളൂ. യഥപ്പിക്തം പ്രായണം അവിശേഷാത് അനാരബ്ധഫലം കൃഷ്ണമേവ കർമ്മ അഭിവ്യനക്തന കേനചിത് കർമ്മണ അമുഷ്മിൻ ലോകേ ഫലം ആരഭ്യതേ കേനചിത് അസ്മിൻ ഇത്യാമി വിഭാഗവന സംഭവതീതി. ഇതും നേരത്തെ പൂർവക്ഷി പറഞ്ഞാണ്, മരണം എന്ന് പറയുന്നത് കർമ്മത്തെ അഭിവ്യക്തമാക്കുന്ന സമയമാണ്. സഞ്ചിതമായ എല്ലാ കർമ്മങ്ങളെയും അഭിവ്യക്തമാക്കി എന്നും സ്വീകരിക്കാനും പറ്റത്തില്ല, അത് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയി കുറച്ച് ഫലം അനുഭവിക്കുന്നു, തിരിച്ചിവിടെ വന്ന് കുറച്ച് ഫലം അനുഭവിക്കുന്നു, ഇങ്ങനെയൊന്നും സ്വീകരിക്കാൻ കഴിയത്തില്ല. യഥപ്പിക്തം പ്രായണം അവിശേഷ, സാമാന്യമായി പൊതുവെ അനാരബ്ധ ഫലം കൃഷ്ണമേവ കർമ്മം. ഇതുവരെ ഫലം കൊടുക്കാത്ത സർവകർമ്മങ്ങളെയും അഭിവ്യനക്തി പ്രകടമാക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തത്ര കേനചിത് കർമ്മണ അമുഷ്മിൻ ലോകെ ഫലമാരഭ്യതേ, ചില കർമ്മങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ ഫലമുണ്ടാകുന്നു. കേനചിത് അസ്മിൻ പരലോകത്തിലുണ്ടാകുന്നു, കേനചിത് അസ്മിൻ ചില കർമ്മങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ ഫലമുണ്ടാകുന്നു. ഇത്യയം വിഭാഗവന സംഭവതി, ഈ ഭേദം ഉണ്ടാകത്തില്ല. കാരണം മരണസമയത്ത് എല്ലാ കർമ്മവും പ്രകടമായി, അതിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ പരലോകം ഇഹലോകം ഇങ്ങനൊരു ഭേദം ഉണ്ടാകത്തില്ല. തഥപി അനുശയ സദ്ഭാവ പ്രതിപാദനേനയോ പ്രത്യുക്തം, അതും അനുശയം കർമ്മലേശം അവശേഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തരം കാഴ്ചപ്പാടുകളെയും നിഷേധിച്ചു. പ്രത്യുക്തം ഖണ്ഡിതം. അഭിച കേന ഹേതുന പ്രായണം അനാരബ്ധഫലസ്യ കർമ്മണോ അഭിവ്യഞ്ജകം പ്രതിജ്ഞായതേ ഇതി വക്തവ്യം. അതുമല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും, മരണം സർവ കർമ്മങ്ങളുടെയും അഭിവ്യഞ്ജകമാണ് എന്ന് പറയുന്നതിന് എന്താ ഹേതു എന്നാണ്. ജക്കേന ഹേതുന, എന്ത് ഹേതു കൊണ്ടാണ് പ്രായണം മരണം അനാരബ്ധ ഫലസി കർമ്മണോ അഭിവ്യഞ്ജകം, ഇതുവരെ ഫലം കൊടുക്കാത്ത എല്ലാ കർമ്മങ്ങളെയും പ്രകടമാക്കുന്നു. പ്രതിജ്ഞായതേരി വക്തവ്യം, എന്നാണ് നിങ്ങൾ സിദ്ധാന്തിക്കുന്നത്, അത് നിങ്ങൾ പറയണം. എന്തുകൊണ്ടങ്ങനെ പറയുന്നതിന് ഹേതു എന്താണ്? മരണസമയത്ത് എല്ലാ കർമ്മവും പ്രകടമാകുന്നു എന്നുള്ളത്. ആരബ്ധ ഫലേന കർമ്മണ പ്രതിബദ്ധസ്യ ഇതരസ്യ വൃത്തി ഉദ്ഭവ അനുപത്തേ തതുപശമാത് പ്രായണകാലേ വൃത്തി ഉദ്ഭവോ ഭവതീരി അദ്യുച്ചേത. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പറയാം, ഒരാൾ ഒരുപാട് കർമ്മം ഒക്കെ ചെയ്തു, ഒരുപാടൊക്കെ സമ്പാദിച്ചു, കർമ്മ സംസ്കാരമുണ്ട്, മരണസമയത്ത് ആ പ്രാരബ്ധകർമ്മം അടുത്ത ശരീരത്തിന് ഹേതുവായ കർമ്മം പ്രബലമായി, അതുകൊണ്ടൊരു ശരീരം കിട്ടി, അതുകൊണ്ട് മരണം വരെ മറ്റ് കർമ്മങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം ഈ പ്രാരബ്ധകർമ്മം അതിന് പ്രതിബന്ധകമാകും. മറ്റു കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഗുരുവിനിൽ കർമ്മമുണ്ട്, മനുഷ്യനായിരിക്കാൻ കർമ്മമുണ്ട്, സൂകരാദി ജന്മങ്ങൾക്കുള്ള കർമ്മമുണ്ട്. പ്രാരബ്ധകർമ്മം പ്രബലമായും മനുഷ്യജന്മം കിട്ടി. ഈ മനുഷ്യജന്മത്തിൽ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഉടനെ സൂകര ജന്മങ്ങളുടെ കർമ്മങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അങ്ങനെയൊക്കെ പ്രകടമാകാറുണ്ട്, ശരിക്കും പ്രകടമായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഇടയ്ക്കൊരു സ്വജന്മം, ഒരു സൂകര ജന്മം എല്ലാം വരത്തില്ലേ? ആകാശം അത് റിഹേഴ്സൽ ചെയ്തു നോക്കുക പറ്റുമെന്ന്, സാധിക്കുന്ന കാര്യമാണോ? അത് സംഭവിക്കുന്നില്ല. അപ്പൊ ജന്മം വേറെ ജന്മം ഇടയ്ക്ക് വേണ്ടി വരും, അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു വൃത്തി ഉണ്ടാകുന്നതിന്, മറ്റൊരു ജന്മം പ്രാരബ്ധം നശിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്നതിന് ഈ പ്രാരബ്ധം പ്രതിബന്ധകമാകും. അതുകൊണ്ടാണ് ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഈ കർമ്മസിദ്ധാന്തം അനുസരിച്ച് ഒരു ജന്മമല്ല ഒരാൾക്ക്, ഒരുപാട് ജന്മങ്ങളുണ്ട്, അനന്ത ജന്മങ്ങളുണ്ട്. പക്ഷെ ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ ആ ജന്മത്തിൽ തന്നെ എന്തുകൊണ്ട് പല ജന്മങ്ങൾ അതിനിടയ്ക്ക് തന്നെ മരിക്കുന്നതിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ അവിടെ പറയേണ്ടി വരും, ഈ പ്രാരബ്ധം മറ്റു ജന്മങ്ങൾക്കുള്ള സംസ്കാരമുണ്ടെങ്കിലും അതിന് പ്രതിബന്ധകമാണ്, അപ്പോൾ അന്ന് സാധ്യമല്ല, ഒരു ജന്മമേ സാധ്യമാകൂ. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇനി മറ്റ് ഒരു ജന്മത്തിലുള്ള സംസ്കാരം ഒരുവന്റെ ഉള്ളിലുണ്ടെങ്കിൽ പ്രാരബ്ധകാലത്ത് മരണസമയത്ത് അതിന് പ്രവർത്തിക്കാൻ പറ്റും. അതുവരെ അത് പ്രതിബന്ധിതമായിരിക്കും, അതിന് പ്രതിബന്ധമുള്ളത്. ഇതാണ് സിദ്ധാന്തം ഈ കർമ്മത്തെ സംബന്ധിച്ച്. എന്ന് വെച്ചാൽ കർമ്മം ജന്മത്തിന് കാരണമാണ് എന്നുള്ളതിന് ഒരു അദ്വൈതത്തിനൊരു സിദ്ധാന്തമായി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. പുനർജന്മത്തെ അംഗീകരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പാരമാർത്ഥികമായി ഒന്നുമില്ലെങ്കിലും ചർച്ചയെല്ലാം വ്യാവഹാരികമാണ്. വ്യാവഹാരികമായ തലത്തിൽ ജന്മം മരണം പുനർജന്മം എല്ലാം അംഗീകരിക്കുന്നു. അതംഗീകരിക്കുമ്പോൾ അതിൽ അത് ആ കർമ്മനിയമത്തെ എങ്ങനെ യുക്തിയുക്തമാക്കാം, അതിനുവേണ്ടി ഏതെല്ലാം തരത്തിൽ ചിന്തിക്കാമോ ആ ഭാഗങ്ങളെല്ലാം ചിന്തിക്കാം. അങ്ങനെ കർമ്മനിയമം യുക്തിയുക്തമാണ് എന്ന് പറയുക. യുക്തി അതാണ് ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത്. ആരബ്ധ ഫലേന കർമ്മണ പ്രതിബദ്ധസ്യ. ആരബ്ധഫല കർമ്മം എന്ന് പറയുന്നത് ശരീരത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മം ഓരോ ജന്മത്തിനും. അതുകൊണ്ട് പ്രതിബദ്ധമായതാണെന്ത്? ഇതരസ്യ മറ്റ് കർമ്മങ്ങൾ എന്നുവെച്ചാൽ സഞ്ചിത കർമ്മങ്ങൾ. അതിന് വൃത്തി ഉദ്ഭവ അനുപത്തേ, അതിൻ്റെ പ്രവൃത്തി അത് പ്രവർത്തിക്കുക എന്നുള്ളത്, അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക, അത് പ്രകടമാകുക എന്നുള്ളത് അനുപന്നമാണ്. കാരണം പ്രാരബ്ധം പ്രതിബന്ധകമായി. തദുപശമാത് പ്രായണകാലേ വൃത്തിയുദ്ഭവവും അനുപത്തേ തദ്വശമാത്. അതുകൊണ്ട് എന്ന് പറഞ്ഞു, ഇപ്പോൾ വർത്തമാനകാലത്ത് വേറൊരു ശരീരമില്ല, പക്ഷേ മരണസമയത്ത് പ്രതിബന്ധമില്ലല്ലോ. എല്ലാ കർമ്മവും കൂടെ ഇങ്ങോട്ട് പ്രകടമായാൽ എന്താ? തദ്വശമാത് എന്ന് പറഞ്ഞാൽ ആരബ്ധ കർമ്മം ക്ഷയിച്ചു കഴിഞ്ഞാൽ മരണസമയത്ത് മരണം അതാണല്ലോ, പ്രാരബ്ധ കർമ്മം ക്ഷമിക്കുന്നതാണ് മരണം. ആ സമയത്ത് അത് ക്ഷയിക്കുന്നത് കൊണ്ട് പൂർവക്ഷി പറയാണ് വൃത്യുദ്ഭവ്യോ ഭവതി. അപ്പോൾ എല്ലാ കർമ്മങ്ങളും കൂടി ഫലം കൊടുക്കാൻ തയ്യാറാവും എന്ന് പറയുകയാണെങ്കിൽ എന്ന് പൂർവക്ഷിയോട് ചോദിക്കുന്നു. ഇടയ്ക്കൊരു ജന്മം ഉണ്ടാകത്തില്ല, പക്ഷെ മരണസമയത്ത് പല കർമ്മങ്ങളും ഉണ്ടാകാമല്ലോ. അതിന് പറയാണ് തത്വ വക്തവ്യം യഥൈവ തർഹി പ്രാക് പ്രായണാത് ആരബ്ധ ഫലേന കർമ്മണ പ്രതിബദ്ധസ്യ ഇതരസ്യ വൃത്യുദ്ഭവ അനുഭവത്തിരിത്യേവം പ്രായണകാലേവി വിരുദ്ധഫലസ്യ അനേകസ്യ കർമ്മണോ ഭഗവത് ഫലാരംഭ അസംഭവാത് ബലവത പ്രതിബദ്ധസ്യ ദുർബലസ്യ വൃത്തി ഉദ്ഭവ അനുഭവത്തിരിത്യ. അത് സിദ്ധാന്തം എടുത്ത് പറയും. അനേക കർമ്മ സംസ്കാരം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരേ സമയം പല ശരീരം കിട്ടുന്നില്ല? യോഗികളും മറ്റും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. യോഗശക്തിയുണ്ട്. സാധാരണ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യോഗശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം പല ജന്മങ്ങൾ ഒരു ശരീരം കൊണ്ട് ദേവലോകത്ത് പോയി സുഖങ്ങൾ അനുഭവിക്കുക, വേറെ ശരീരം കൊണ്ട് മനുഷ്യനായിരിക്കുക, വേറെ ശരീരം കൊണ്ട് പശു പക്ഷ്യാദികളായിരിക്കുക. ഇത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? മുമ്പ് പറഞ്ഞ വ്യക്തി തന്നെ മരണസമയത്ത് അടുത്ത ഒരു ശരീരത്തിന് കാരണമായ പ്രാരബ്ധം പ്രകടമാകുമ്പോൾ ആ പ്രാരബ്ധം ബാക്കിയുള്ള സഞ്ചിത കർമ്മങ്ങളെയെല്ലാം പ്രാരബ്ധമാകാതിരിക്കാൻ വേണ്ടി തടയും അതിനെ. മുമ്പ് പ്രാരബ്ധം ഒന്നേ ഉള്ളൂ, ഒരു ശരീരത്തിന് കാരണമായത് പ്രാരബ്ധം. മറ്റ് ശരീരങ്ങൾക്ക് കാരണമായതെല്ലാം സഞ്ചിതമാണ്. അതുകൊണ്ടൊരു മറ്റൊരു പ്രാരബ്ധ ശരീരം ഉണ്ടാകാൻ ഇത് അനുവദിക്കത്തില്ല. ഏതുപോലെ? ഈ പ്രാരബ്ധ ശരീരം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ ഈ പ്രാരബ്ധം മറ്റ് കർമ്മങ്ങളുടെ വൃത്തി ഉദ്ഭവത്തെ പ്രതിരോധിക്കുന്നത്, തടയുന്നത്, അതുപോലെ മരണസമയത്ത് അഭിവ്യക്തമാകുന്ന പ്രാരബ്ധം മറ്റ് കർമ്മങ്ങളെല്ലാം തടയും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഏതാണോ പ്രബല കർമ്മം അതനുസരിച്ച് ഒരു ജന്മം. അപ്പോൾ കർമ്മം, കർമ്മത്തിൽ നിന്ന് പുണ്യഭാവം, പുണ്യഭാവത്തിൽ നിന്ന് ജന്മം എന്നുള്ള ഈ കർമ്മനിയമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ട എല്ലാ സമാധാനവും ഭാഷകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇത് സ്വീകരിക്കുന്നില്ല, പക്ഷെ അങ്ങനെ അതിൽ ശ്രദ്ധയുള്ളവർക്ക് സമാധാനമായി അതിനുള്ള യുക്തി പറയുകയാണ്. ഇതൈവതർഹി പ്രാക്പ്രായണാത് ആരബ്ധഫലേന കർമ്മണ പ്രതിബദ്ധസ്യ. മരണത്തിന് മുമ്പ് എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ ആരബ്ധഫലേന കർമ്മണ പ്രതിബദ്ധസ്യ, പ്രാരബ്ധം തടഞ്ഞ ഇതരസ്യ മറ്റ് കർമ്മങ്ങളുടെ വൃത്തിയുദ്ഭവ അനുപത്തിഹി, അതിൻ്റെ പ്രവൃത്തി സംഭവിക്കുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ, മറ്റൊരു ശരീരം ലഭിക്കുന്നില്ല. ഏവം ഇതുപോലെ പ്രായണകാലേപി മരണസമയത്തും വിരുദ്ധഫലസ്യ അനേകസ്യ കർമ്മണ, അവിടെ അനേക ജന്മങ്ങൾക്കുള്ള അനേക കർമ്മങ്ങളുണ്ട്, അതും പരസ്പര വിരുദ്ധമാണ്. ദേവ മനുഷ്യ മൃഗ സംസ്കാരങ്ങളുണ്ട്. യുഗവത് ഫലാരംഭ അസംഭവ, ഒരേ സമയം പല ഫലങ്ങളെ കൊടുക്കുന്നത് അസംഭവമായതുകൊണ്ട് ബലവത പ്രതിബദ്ധസ്യ, ബലമായ കർമ്മം കൊണ്ട് പ്രതിബദ്ധമായ തടസ്സപ്പെട്ട തടയപ്പെട്ട നിരുദ്ധമായ ദുർബലസ്യ വൃത്തി ഉദ്ഭവ അനുവൃത്തി, ദുർബലമായ കർമ്മത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കുകയില്ല, അത് അയുക്തമാണ്. മരണസമയത്ത് ഇതിൽ നിന്ന് പറയുന്നത് അനേക കർമ്മ സംസ്കാരമുണ്ടെങ്കിലും പ്രബലമായ കർമ്മം അത് അടുത്തൊരു ജന്മത്തിന് കാരണമായിരിക്കും. ഇത് മിക്കവാറും ആസ്തികന്മാർ എല്ലാവരും സ്വീകരിക്കുന്നു, എന്നുവെച്ചാൽ യോഗികളും ഇത് സ്വീകരിക്കുന്നുണ്ട്. ഇതേ യുക്തി തന്നെയാണ് അവരും പറയുന്നത്. കർമ്മ സംസ്കാരം കൊണ്ട് വീണ്ടും ജനിക്കുന്നു. സംഖ്യന്മാരും എല്ലാവരും ഇത് പറയുന്നു, കർമ്മ സംസ്കാരം കൊണ്ട് വീണ്ടും ജനിക്കുന്നു. മീമാംസകരും എല്ലാം ദുർബലമായ കർമ്മ സംസ്കാരം അവിടെ സുപ്തമായിരിക്കും, ഉറങ്ങിക്കിടക്കും. പ്രബലമായ കർമ്മ സംസ്കാരം ജന്മത്തിന് കാരണമാവും, അതിന് പ്രാരബ്ധം പറയും. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രധാനമായ അർത്ഥം, ചില സ്ഥലങ്ങളിലൊക്കെ മറ്റർത്ഥത്തിലും പ്രയോഗിക്കും. പ്രധാനമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണോ ഇവിടെ ശാസ്ത്രീയമായി പറയുന്ന അർത്ഥം, ഒരു ശരീരത്തിന് കാരണമായി മരണസമയത്ത് പ്രവർത്തിക്കുന്ന കർമ്മം, അതാണ് പ്രാരബ്ധം. പിന്നെ വേറെ അർത്ഥത്തിൽ എങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ വലിയ പ്രാരബ്ധത്തിലാണ് ജീവിതം, കഷ്ടപ്പാട്. അത് ശാസ്ത്രീയമായ അർത്ഥമല്ല. പ്രാരബ്ധം എന്ന് പറയുന്നത് ഒരു യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. അതിനെ മാറ്റാൻ പറ്റില്ല, അതിനെ മാറ്റണമെങ്കിൽ എന്ത് വേണം, മരിക്കണം. കാരണം ശരീരം ലഭിച്ചു കഴിഞ്ഞു പ്രാരബ്ധം കൊണ്ട്. ഈ ശരീരം ഇല്ലാതാകുന്നതാണ് പ്രാരബ്ധത്തിൻ്റെ നാശം. പ്രാരബ്ധത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രാരബ്ധം ഇല്ലാതാകുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഭഗവാൻ ചിലരെയൊക്കെ കൊല്ലുന്നത്, പ്രാരബ്ധം ഇല്ലാതാക്കി കൊടുക്കാൻ. അതുകൊണ്ട് ഭഗവാനെ എന്റെ പ്രാരബ്ധം മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കരുത്, തട്ടിക്കളയും. വേറെ വഴിയില്ല, വേറെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ പ്രാരബ്ധത്തിന്റെ അർത്ഥം മാറ്റണം. എന്താണ് പ്രാരബ്ധം എന്ന് വെച്ചാൽ കഷ്ടപ്പാടും ദുഃഖവും. ആ അതാണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ മാറണേ, ദോഷമില്ല. പക്ഷെ അർത്ഥം അറിയാതെ പ്രാർത്ഥിക്കരുത്. പ്രാരബ്ധം മാറ്റണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മുഖ്യാർത്ഥത്തെ എടുക്കത്തുള്ളൂ, ഗൗണാർത്ഥത്തെ സ്വീകരിക്കില്ല. അങ്ങനെ മരിക്കുന്നത് വരെയുള്ള ഓപ്പറേഷൻ ഉൾപ്പെടെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് പറഞ്ഞില്ലേ, ആ കിട്ടുന്ന ശരീരം അവസാനം വരെ ഉള്ളതാണ് എന്ന് വെച്ചാൽ, ഇപ്പോ പ്രാരബ്ധം കൊണ്ട് മനുഷ്യ ശരീരം കെട്ടി ഇടയ്ക്ക് വെച്ച് അയാൾക്ക് രണ്ട് കൊമ്പുണ്ടായി, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്രാരബ്ധം തന്നെ. മരണം വരെ എന്തൊക്കെ ആ ശരീരത്തിൽ സംഭവിക്കുന്നുവോ, ആ ശരീരം ശരീരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു കൊമ്പുണ്ടായാൽ പോലും അത് പ്രാരബ്ധം തന്നെ, പിന്നെയല്ലേ ഓപ്പറേഷൻ. ശരീരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പിന്നെ ബാക്കി നമ്മൾ സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? പുരുഷപ്രയത്നം. അതുകൊണ്ട് ഇവിടെ പലതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, സുഖദുഃഖാനുഭവങ്ങളും മറ്റും. അതെല്ലാം നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ കർമ്മ നിയമം തന്നെ അസംബന്ധമായി പോയി. എന്തുകൊണ്ട് പറയുന്നു? നല്ല കർമ്മം ചെയ്താൽ പുണ്യം, ദുഷിച്ച കർമ്മം ചെയ്താൽ പാപം. എന്നുവെച്ചാൽ നല്ല കർമ്മം ചെയ്താൽ സുഖം, ദുഷിച്ച കർമ്മം ചെയ്താൽ ദുഃഖം. ഇങ്ങനെയൊക്കെ പറയുന്നതിന് തന്നെ അർത്ഥമില്ലാതെ പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഏതൊക്കെ കർമ്മങ്ങളാണ് ഉടൻ ഫലത്തെ തരുന്നത്, ഏതൊക്കെ കർമ്മങ്ങളാണ് സഞ്ചിതമായിരിക്കുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല കർമ്മ നിയമം അനുസരിച്ച്. അതുകൊണ്ടാണ് ഇപ്പോൾ സത്കർമ്മം ചെയ്താലും ചിലപ്പം സുഖഫലം കിട്ടുന്നില്ല, കാരണം അതൊക്കെ സഞ്ചിതമാവുകയാണ്. ഇപ്പൊ സുഖഫലം അങ്ങനെ കിട്ടും, കിട്ടത്തില്ല. ദുഷ്കർമ്മം ചെയ്താലും ദുഃഖം ഉണ്ടാവത്തില്ല, കാരണം അത് സഞ്ചിതമാക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ ജന്മത്തിലും ധാരാളം കർമ്മം ചെയ്ത് ധാരാളം പുണ്യപാപങ്ങളെ അത് ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ജ്യോതിഷ്ഠോമാതി കർമ്മങ്ങൾ ചെയ്യുന്നു. ഇവിടെ പുണ്യം ഉണ്ടാകുന്നു, പക്ഷെ ഇവിടെ അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. കർമ്മമാന്റെ ഫലത്തെ കൊടുക്കണമെങ്കിൽ ഇവിടെ എന്താ ഫലം അനുഭവിക്കാത്തത് എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. കാരണം തൽക്കാലം അത് സഞ്ചിതമാകുകയാണ്. ഇത് ഇവിടെ ഭാഷ്യകാരം പറയുന്ന ഒരു സാമാന്യ നിയമം, യുക്തി. ഇത് കേവലം യുക്തിയിലൂടെ തീരുമാനിക്കുന്ന ഒരു കാര്യം. കാരണം കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം അത് വേറെ ഒരു തരത്തിലും തീരുമാനിക്കാൻ കഴിയുന്നില്ല. സത്കർമ്മത്തിനും പുണ്യം സുഖം, ദുഷ്കർമ്മത്തിനും പാപം ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് തീരുമാനിക്കുന്ന എങ്ങനെ? കേവലം യുക്തിയിലൂടെ, വേറെ ഒരു തരത്തിലും അതിന് തെളിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യകാരണഭാവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കർമ്മവും ഫലവും, അപ്പൊ പിന്നെ ഇതേ ഉള്ളു വഴി, യുക്തി. വേറെ ഒരു തരത്തിലും അപ്പൊ നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് ചില യുക്തികളിലൂടെ പറയും. കേവല യുക്തി എന്ന് പറയുന്ന ഇതിനെയാണ്. ശാസ്ത്രം പണ്ടാരോണ്ട് പറഞ്ഞതെന്നുള്ളതല്ല, അതിന് വേറെ പ്രമാണമൊന്നുമില്ല, അത് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം കേവലം അമൂർത്തമായ ആശയങ്ങൾ മാത്രമാണ്. ആശയങ്ങൾക്കൊരിക്കലും ആവിഷ്കൃതമായ ഒരു രൂപമില്ല, അതൊരാശയമായിട്ടേ നിലനിൽക്കത്തുള്ളൂ, കൽപ്പനകളായേ നിലനിൽക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ സ്വീകരിക്കുന്നു. എങ്ങനെ അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടും. അതായത് ഇപ്പോ പന്നിയുടെ മകൻ പന്നി തന്നെയായിരിക്കും, മനുഷ്യന്റെ മകൻ മനുഷ്യൻ തന്നെയായിരിക്കും. എന്തുകൊണ്ട്? മാതാപിതാക്കളിൽ നിന്ന് അവന്റെ ജീൻ വരുന്നു. അത് ഈ ഒരു ജന്മത്തിൽ തീരുമാനിക്കുന്നതല്ല, അനേക ജന്മങ്ങൾ കൊണ്ട് തീരുമാനിക്കും. അവിടെ അവർ സ്വീകരിക്കുന്നതാണ് പരിണാമം. അത് കാലം കൊണ്ട് പരിണാമങ്ങൾ സംഭവിക്കും. അതാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ഈ മനുഷ്യനിങ്ങനെ ഉണ്ടായത് ഇതിനു മുമ്പ് എത്രയോ വിഭാഗത്തിലുള്ള മനുഷ്യർ, ഇന്നത്തെ മനുഷ്യരല്ല, പലതരത്തിലുള്ള മനുഷ്യർ, ഹോമോസാപ്പിയൻ എന്നെല്ലാം പറയുന്ന പലതരത്തിലുള്ള മനുഷ്യർ ഇണചേർന്നിട്ടാണ് ഇന്നത്തെ ഈ മനുഷ്യരുണ്ടായത്. ഇതിന് മുമ്പ് പല പല മനുഷ്യരുണ്ടായിരുന്നു. അതേ ദേശം കുറങ്ങിനെ പോലെയോ അല്ലെങ്കിൽ വേറെ അതുപോലെ എല്ലാം ഇരിക്കും. അതിങ്ങനെ പരസ്പരം ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ മനുഷ്യരുണ്ടായെന്നാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ അത് പരിണാമമാണ്, അങ്ങനെയാണ് അവർ പറയുന്നു, ആധുനിക ശാസ്ത്രം പറയുന്നു. അങ്ങനെ അങ്ങനെ വന്നു വന്നാണ് മനുഷ്യനായത്. അതുപോലെ അതിൽ പക്ഷേ മാറ്റം സംഭവിക്കുന്നു പലതരത്തിലും. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന ഇന്നത്തെ ഈ രൂപം കിട്ടുന്നതിന് മുമ്പ് 2.5 ലക്ഷം വർഷത്തിന് മുമ്പുള്ള മനുഷ്യന്റെ ഈ സാധനം കിട്ടിയിട്ടുണ്ട് ജീന്. ആ മനുഷ്യൻ ഇന്നത്തെ മനുഷ്യനെ പോലെയല്ല, വേറെ രൂപങ്ങളാണ് അന്നത്തെ മനുഷ്യൻ. പക്ഷെ അന്ന് തന്നെ പലതരത്തിലുണ്ടായിരുന്നു. അതിനൊക്കെ മുമ്പാണ് നമ്മുടെ അപ്പൂപ്പൻ കുരങ്ങൻ, അതിനു മുമ്പാണ്. അങ്ങനെയാണ് അവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ശാസ്ത്രം. അപ്പൊ അതെങ്ങനെ വരുന്നു? ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക്, പാരമ്പര്യത്തിലൂടെ വരികയാണ്. അങ്ങനെയാ വരുന്നു. അത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, ആ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന നിയമം അല്ല പറയുന്നു. അങ്ങനെ അതെല്ലാം ജീനാണ്. രണ്ട് ജീനെന്ന് പറയുന്നു. അതിപ്പോ പല പല പൂർവത്തിലുള്ള സാധനങ്ങൾ വരും. ചില ശരീരത്തിൽ അതല്ലേ പല രോഗങ്ങൾക്കും കാരണമായിരിക്കുന്നു. ഇപ്പൊ ക്യാൻസറിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയിട്ട് പറയുന്നതാണ്, അപ്പൂപ്പന് ക്യാൻസർ ഉണ്ടെങ്കിൽ ചെറുമകന് വരും, പക്ഷെ ഇടയ്ക്ക് ഒരാൾക്ക് വരാതിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രകടമാകും, ആസ്മാ രോഗം. അച്ഛനുണ്ടെങ്കിൽ മകന് വരണമെന്നില്ല, പക്ഷെ മകന്റെ മകന് വരും. ഇതൊക്കെ ഇന്ന് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നില്ലേ കർമാഭിവ്യക്തി, അല്ലെ ജീനിന്റെ അഭിവ്യക്തിയെ കുറിച്ച് അവരും പറയുന്നുണ്ട്, ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. അങ്ങനെ വരും. അവര് പറയുന്നത് ഇത് പൂർണമായും ശരീരത്തിലെ സൂക്ഷ്മമായ കോശങ്ങളിൽ സംഭവിക്കുന്ന പരിണാമ പ്രക്രിയ എന്നാണ്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, അതൊരു സംസ്കാരമാണ്. രണ്ടു തരത്തിലാണ് പറയുന്നത്. അത് പരിണാമം കൊണ്ട് രൂപപ്പെടുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന പോലെയല്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ശങ്കരാചാര്യർ പറയുന്നത് പോലെ എന്താണോ ഈ കർമ്മങ്ങൾ ഇങ്ങനെയാണെന്ന് ആശയപരമായി പറയുന്ന പോലെ നമുക്ക് അത് വിശദീകരിക്കാൻ പറ്റില്ല. അത് വിശദീകരിക്കണമെങ്കിൽ അതിൻ്റെ സയൻസ് പഠിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന പോപ്പുലർ സയൻസാണ്, അതുകൊണ്ട് അത് വിശദീകരിക്കാൻ പറ്റില്ല. അതിനത് പഠിക്കണം. പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ്. ഇന്നും അവർ ഗവേഷണ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിപ്പോ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ? അന്ന് സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ചാർവാകന്മാരെ പോലെയുള്ളവരാണ്. അവര് പറയുന്നത്, അവര് അത് പറയുന്നത്, അവരിത് അംഗീകരിക്കാത്ത കാരണം ഈ നേരത്തെയുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഈ കർമ്മ സിദ്ധാന്തം പറഞ്ഞിട്ട് ഇതിനൊരു രഹസ്യ അജണ്ടയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത്, അപ്പൊ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പറഞ്ഞു ഇത് അസംബന്ധമാണ്, ഇവിടെ യാഗം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുണ്യമുണ്ടായി സ്വർഗത്ത് പോകും എന്നാണ്. യാഗം ചെയ്യുമ്പോൾ ഈ ആട്ടിനെയൊക്കെ കൊല്ലുന്നുണ്ടല്ലോ, പാപമല്ലേ? പറയുന്നു അത് പാപമല്ല, കാരണം അവർ സ്വർഗത്ത് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ തന്തയും തള്ളയും തന്നെ കശാപ്പ് ചെയ്യുക, അവർ സ്വർഗത്ത് പോകുമല്ലോ എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ചിന്താഗതിയാണത് എന്നാണ്. ഇവിടെ ഇരിക്കുന്നവൻ, കർമ്മം ചെയ്യുന്നവൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിരിക്കുന്നവന് തൃപ്തി ഉണ്ടാകുമെങ്കിൽ പറയുന്ന എന്തിനാ യാത്ര പോകുമ്പോൾ പൊതിച്ചോറ് കയ്യിൽ വയ്ക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം ഇവിടെ നീ ചെയ്യുന്ന, ഇവിടെ നീ വയ്ക്കുന്ന ചോറ് കഴിക്കുന്നവര് സ്വർഗത്തിരിക്കുന്നു. അപ്പോൾ വീട്ടിനകത്ത് ഒരു പൊതിച്ചോറ് വച്ചിട്ട് പോയാൽ മതി, വഴി ചെല്ലുമ്പോൾ നിന്റെ വിശപ്പ് മാറും. കാരണം ഇവിടെ ബലിയർപ്പിക്കുന്ന ചോറുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്നവൻ്റെ വിശപ്പ് മാറുമെങ്കിൽ നിനക്കും ചോറ് വീട്ടിൽ കലത്തിൽ വെച്ചിട്ട് പോയാൽ മതി. വഴി ചെല്ലുമ്പോഴത്തേക്ക് എന്തുവരും? നീ വൈദികനല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചവർ ഇതിനെ പാടെ നിഷേധിക്കുന്നത് ഇതിൻ്റെ, അത് വേണമെങ്കിൽ ഇനി വരുമ്പോൾ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ഭാഗം വരുന്നുണ്ട്, സമയവും ഇല്ല, അത്രയ്ക്ക് കൂടുതലുണ്ട് അത് വിശദീകരിക്കാൻ. ചോദിച്ചതുകൊണ്ട്, ചോദിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ വൃത്തി ഉദ്ഭവ സിദ്ധാന്തം അത് ഭാഷ്യകാരൻ ഇവിടെ പറയുകയാണ്. നഹി അനാരബ്ധ ഫലത്വ സാമാന്യേന ജാത്യന്തര ഉപഭോഗ്യ ഫല അപ്പി അനേകം കർമ്മ ഏകസ്മിൻ പ്രായണേ യുഗപത് അഭിവ്യക്തം സദേകാം ജാതി ആരഭതൈതി ശക്യം വക്തും പ്രതിനിയത ഫലത്വ വിരോധം. അപ്പോൾ കർമ്മത്തെ സംബന്ധിച്ചൊരു നിയമം പറയുന്നു, പ്രതിനിയത ഫലം എന്ന് പറഞ്ഞാൽ ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, അങ്ങനെയുണ്ട്. ശാസ്ത്രം തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എന്താണ്, ഇനി പറയുകയാണ് മരിക്കുന്ന സമയത്ത് എല്ലാ കർമ്മങ്ങളും പ്രകടമായി ഒരു ജന്മത്തെ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന് വിരോധം വരില്ലേ? ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം, ആ നിയമത്തിന് വിരോധം വരും. നഹി അനാരബ്ധ ഫലത്വ സാമാന്യേന ജാത്യന്തര ഉപഭോഗ്യ ഫലം അപി അനാരബ്ധ ഫലം, ഇതുവരെ ഇരിക്കുന്ന എല്ലാം എന്നുവെച്ചാൽ മരണസമയത്ത് ശേഷിക്കുന്ന എല്ലാത്തിനെയും ചേർത്താണ് പറയുന്നത്. അനാരബ്ധ ഫലം പിന്നെ ജാത്യന്തര ഉപഭോഗ്യ ഫലം അപി അനേകം കർമ്മ. ജാത്യന്തരം എന്ന് പറഞ്ഞാൽ, ജാതി എന്ന് പറഞ്ഞാൽ ഇവിടെ ജന്മം എന്നാണ്. ജന്മാന്തര ഫലത്തെ അനുഭവിക്കേണ്ടതായ അനേക കർമ്മങ്ങൾ ഇരിപ്പുണ്ട് തന്നെ മരണസമയത്ത്. ഏകസ്മിൻ പ്രയാണേ, മരണസമയത്ത് യുഗപത് അഭിവ്യക്തം, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പ്രകടമായി. സത് ഏകാം ജാതിം ആരഭതേ ഇരി വക്തുംന ശക്യം. ഒരു ജന്മം, ജാതി എന്ന് വെച്ചാൽ ജന്മം, ഒരു ജന്മത്തെ കൊടുക്കുന്നു എന്ന് വക്തം നശക്കും, അത് പറയാൻ സാധ്യമല്ല. പ്രതിനിയത ഫലത്വ വിരോധം, കാരണം പ്രതിനിയത ഫലത്വം എന്ന നിയമത്തിന് വിരോധം വരും. ഓരോ കർമ്മത്തിനും ഓരോ ഫലം എന്നുള്ള നിയമത്തിന് വിരോധം വരും. നാഭി കസ്യചിത് കർമ്മണ പ്രായണ അഭിവ്യക്തി കസ്യചിത് ഉച്ഛേദയിതി ശക്തിദേവ. ഇനി മരണസമയത്ത് ചില കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കുന്നു, ചിലതെല്ലാം നശിച്ചു പോകുന്നു, മരണം കൊണ്ട് തന്നെ നശിച്ചു പോകുന്നു, അതിനും മരണം സംഭവിക്കുന്നു എന്ന് കൽപ്പിക്കാനും പറ്റത്തില്ല. നാഭി കസ്യചിത് കർമ്മണ പ്രായണ അഭിവ്യക്തി ചില കർമ്മങ്ങൾക്ക് മരണസമയത്ത് പ്രകടമാകുന്നു, കസ്യചിത് ഉച്ഛേദ ചിലതിന് നാശം വരുന്നു എന്ന് പറയാനും സാധ്യമല്ല. ഐകാന്തിക ഫലത്വ വിരോധ, കാരണം കർമ്മത്തിന്റെ ഫലം ഐകാന്തികമാണ് എന്ന് പറഞ്ഞാൽ നിശ്ചിതമാണ്, അത് മരണം കൊണ്ടൊന്നും നശിക്കത്തില്ല, ഭോഗം കൊണ്ടേ നശിക്കത്തുള്ളൂ, അല്ലാതെയും നശിക്കാതെ ഇനി പറയും. ഐകാന്തിക ഫലത്വ വിരോധ ഇത് പൊതുവായ നിയമമാണ്. കർമ്മം ഐകാന്തിക ഫലത്തെ കൊടുക്കുന്നു, അവശ്യം ഭാവിയാണ് ഫലം. അപ്പൊ മരണസമയത്ത് ഒന്നും നശിച്ചു പോകത്തില്ല. നഹി പ്രായശ്ചിത്താദിഭിർ ഹേതുഭിർ വിനാ കർമ്മണാം ഉച്ഛേദക സംഭാവ്യതേ. ആ ശാസ്ത്രങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർമ്മം ഫലം കൊടുത്തേ നശിക്കൂ എന്നുള്ളതൊരു സാമാന്യ നിയമമാണെങ്കിലും പ്രായശ്ചിത്തങ്ങളും കൊണ്ടും കർമ്മം നശിക്കാറുണ്ട് എന്ന് ചില ഭാഗങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തുമില്ല. അതിവിടെ തന്നെ പറയുന്നു, പ്രായശ്ചിത്തം കൊണ്ട് നശിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാപാപം. അങ്ങനെ പ്രായശ്ചിത്തമില്ല. പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട്, മനുവും മറ്റും പറയുന്നുണ്ട്. ബ്രഹ്മഹത്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഹനനം, ചാതുർവർണ്ണയത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ബ്രാഹ്മണനെ കൊന്ന എന്താ സംഭവിക്കുന്നതെന്ന് ബ്രാഹ്മണൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിന് തന്നെ ആരും കൊല്ലാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചെഴുതി വെച്ചിട്ടുണ്ട്. മനു തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരുവൻ ബ്രാഹ്മണനെ കൊന്നു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യണം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവൻ വനത്തിൽ പോകണം, അവിടെ ഒരു പ്രേതത്തിനെയോ പിശാചനെയോ പോലെ ജീവിക്കണം. അവൻ തലയോട്ടി റെയിൽവേയുടെ അല്ല ട്രെയിനിലേക്ക് പോസ്റ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുമല്ലോ ഒരു പടം, ഡേഞ്ചർ, അതുപോലെ ഒരു പടം വച്ചുകൊണ്ട് എവിടെ താമസിക്കുന്നു അവിടെ താമസിക്കുന്നു, ഭിക്ഷയെടുത്ത് ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാലും അത് ശേഷം അവനെ കൊല്ലരുത്, കാരണം കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആരും അറിയത്തില്ലല്ലോ. അപ്പൊ അവനിങ്ങനെ മരണം വരെ കഷ്ടപ്പെട്ട് ജീവിക്കണം. വേറെടുത്ത് ജീവിച്ചിട്ടുണ്ട്, സത്പാത്രത്തിലെ ദാനം ചെയ്യാവൂ, അല്ലാതെ ദാനം ചെയ്തു കഴിഞ്ഞാൽ ദാനം കൊടുക്കുന്നവന് നരകത്തിൽ പോകുന്നു. അപ്പൊ ഇവൻ ഭിക്ഷയെടുക്കാൻ ചെന്ന ആരെങ്കിലും ദാനം കൊടുക്കും, ചുരുക്കം പറഞ്ഞ അവൻ പട്ടിണി കിടന്ന് ചാകും. ഇത് കാണുമ്പോ സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ഇത് എഴുതി വെച്ചിരിക്കുന്നത് ബ്രാഹ്മണൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നടപ്പിലാക്കേണ്ട ആരാണോ? ക്ഷത്രിയനായ രാജാവ്. രാജാവ് ഇത് നടപ്പിലാക്കുമ്പോൾ നാട്ടിൽ ആരും തന്നെ ബ്രാഹ്മണനെ കൊല്ലാൻ തയ്യാറാകത്തില്ല. എന്ത് മഹാപാതകം ചെയ്താലും ശരി കൊല്ലാൻ പാടില്ല. ആയുസ് കിട്ടിയാൽ മതിയല്ലോ, ബാക്കിയെല്ലാം പോട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കാം. ഇത് വളരെ ബുദ്ധിപൂർവമായി ചെയ്തു വെച്ചാണ്. മഹാപാതകങ്ങളെന്ന് പറയുന്നത് ബ്രഹ്മഹത്യ, മോഷണം, മദ്യപാനം, ഗുരുപത്നി ഗമനം, ഇങ്ങനെയൊക്കെയുള്ള അതിനെയൊക്കെയാണ് മഹാപാതകങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യാം. പക്ഷേ ബ്രഹ്മഹത്യയാണെങ്കിൽ പ്രായശ്ചിത്തം. ഇനി ബ്രഹ്മഹത്യ അതിദേശമുണ്ട്, അതും പുരാണങ്ങളിലും മറ്റും പറയുന്നുണ്ട്. ബ്രഹ്മഹത്യ പോലെയുള്ളത് ശരിക്കും ബ്രഹ്മഹത്യയല്ല. ബ്രാഹ്മണനെ കൊല്ലുന്ന അല്ലാതെ ബ്രഹ്മഹത്യ അതിദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ നാല് വർണ്ണങ്ങളിലും ആർക്കെങ്കിലും സമത്വബുദ്ധി ഉണ്ടെങ്കിൽ അവന് ബ്രഹ്മഹത്യ അവിദേശമാണ്. ഇവർ നാല് പേരെയും ഒരുപോലെ പരിഗണിച്ചു കഴിഞ്ഞാൽ, എന്നാലും തുല്യമാണെന്നുള്ള ദൃഷ്ടിയിൽ ആരെങ്കിലും വ്യവഹരിച്ചാൽ അതെന്തുവരും? ബ്രഹ്മഹത്യക്ക് തുല്യമായ ഭാവമാണ്. ബ്രഹ്മവൈവർത്ത പുരാണം അധ്യായം 27 എടുത്തു നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയും, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ചാർവാകൻ പറഞ്ഞത് ഈ കർമ്മ സിദ്ധാന്തമേ അസംബന്ധമാണ്, ഇത് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി എഴുതിയാണ് എന്നെഴുതി വെച്ച്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നാലും ഇതിലൊക്കെ ചില നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ സാർ നമ്മൾ പറയുന്നതാണല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിനെ പാടെ അങ്ങ് നിഷേധിക്കേണ്ട കാര്യം എന്തോന്നു? അതേ സാറിന് എല്ലാവരും ഇതിന് സമാനം പറയുന്നത് അങ്ങനെയാണ്. ഇതിലൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ചാർവാകൻ പറയുന്നത് അങ്ങനെ ഒരു പാടെ വരുന്ന ശേഷം ഇതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന എന്തിനാ? നല്ലതിനെ സ്വീകരിച്ചൂടെ എന്ന് ചോദിച്ചു. അതും ശരിയാകത്തില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ല. ഇത് ഈ വ്യവസ്ഥയിൽ എന്തൊക്കെ നല്ലതുണ്ടോ അതിന്റെ ഗുണഭോക്താക്കളും ഈ എഴുതിയവർ തന്നെയാണ്. വേറെ ആർക്കും ഇതിന്റെ ഒരു നന്മയും കിട്ടത്തില്ല. കാരണം ചാർവാകനും ഇതിലൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ചണ്ടാളനും മറ്റുള്ളവർക്കും ഒന്നും ഇതിന്റെ ഒരു ഗുണഫലവും കിട്ടത്തില്ല. ഈ വ്യവസ്ഥയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് ഇത് എഴുതി പിടിപ്പിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങോട്ട് പ്രവേശനം, ഇപ്പോൾ 5-സ്റ്റാർ ഹോട്ടലിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കയ്യിൽ കാശുള്ളതല്ലേ അങ്ങോട്ട് കയറാൻ പറ്റൂ. അല്ലാത്തവൻ റോഡിൽ നിന്ന് അങ്ങോട്ട് നോക്കാനേ പറ്റൂ, ഇതാണ് 5-സ്റ്റാർ, അവനങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. അതേ സ്ഥിതിയാണ് ഇവിടെ. അപ്പൊ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിലും ചാർവാകന് ഇതിനുകൊണ്ട് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവൻ ഇതിനൊന്നും സ്പർശിക്കാനേ പാടില്ല. ചാർവാകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും എല്ലാ പൂർണമായ ഗുണം 100% കിട്ടുന്നത് ബ്രാഹ്മണന്. ക്ഷത്രിയന് വരുമ്പോഴത്തേക്ക് ഒരു 80% കിട്ടും, കുറച്ച് കുറയും. വൈശ്യന് വരുമ്പോഴത്തേക്ക് ഒരു 50% കിട്ടും. ശൂദ്രന് വരുമ്പോഴത്തേക്ക് ഒരു 10% കിട്ടും. പിന്നെ വർണ്ണ ബാഹ്യര് കിടക്കുന്നു, ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം സങ്കരജാതികൾ മറ്റതും മറിച്ചത് അവർക്കൊക്കെ 0. അവരാണ് ചാർവാകന്മാരായത്. അവരാണ് പിന്നെ ഈ വ്യവസ്ഥിതിയെ ഇതിൽ ദോഷങ്ങളുണ്ടല്ലോ എന്ന് ചിന്തിച്ചവരും ചാർവാകപക്ഷത്തേക്ക് പോയി. ഇപ്പോൾ ഈ ശരിയായ നീതിബോധം, ധർമ്മബോധം എല്ലാം ഉണ്ടാകുന്നതിന് വർണ്ണത്തിനനുസരിച്ചല്ലോ, അതുപോലെ മനുഷ്യരുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ആ നീതിബോധമുള്ളവരെല്ലാം പിന്നെ അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് ബുദ്ധൻ വന്ന് ഉപദേശിച്ചപ്പോൾ ബ്രാഹ്മണരെല്ലാം ബുദ്ധമതം സ്വീകരിച്ചു. പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അതുവരെ ഇത്തരം അസംബന്ധങ്ങളെയൊക്കെ പിന്തുടരുന്ന ബ്രാഹ്മണരെല്ലാം ഒരു വളരെയധികം പേര് ബുദ്ധന്റെ ശിഷ്യന്മാർ ബ്രാഹ്മണരായി മാറി, മറ്റുള്ളവരും ചേർന്നു. അത്തരമൊരു മാറ്റം ഒരാളുടെ ധർമ്മബോധം നീതിബോധം അനുസരിച്ച് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഈ സ്വാർത്ഥചിന്ത, പരദ്രോഹ ചിന്തയുള്ളവർ എഴുതി വെച്ച നിയമങ്ങൾ അതിൻ്റെ ഗുണഫലവും അവർക്ക് തന്നെയാണ്, മറ്റാർക്കും അതിൻ്റെ ഗുണഫലം കിട്ടാനുള്ള ഒരു സാധ്യതയും പണ്ടുണ്ടായിരുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ സമാധാനം പറഞ്ഞത്, പറയാമെന്ന് ഉദ്ദേശിച്ചതല്ല. അപ്പോൾ ഇത് കൊണ്ടാണ് ഇതിന് എന്താണ് നിഷേധങ്ങൾ വന്നത്. അപ്പോൾ ഒരു നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമം ഉണ്ടാക്കുന്നവനെ പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ട് ഉണ്ടാക്കുക, പിന്നെ അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും തനിക്ക് മാത്രം കിട്ടത്തക്ക രീതിയിൽ ഉണ്ടാക്കുക, തന്നെ അനുകൂലിക്കുന്നവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഒരാൾക്ക് ഗുണഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ദ്രോഹം സംഭവിക്കണമെന്ന്. അപ്പൊ ആ ദ്രോഹത്തെ ശ്രദ്ധിക്കാതിരിക്കുക, ഇതാണ് ഈ വ്യവസ്ഥിതിയിലെ ദോഷം എന്ന് പറയുന്നത്. ചാതുർവർണ്ണീയ വ്യവസ്ഥിതിയിലെ ദോഷം അതാണ്. മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല, തങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു, സ്വന്തം പരിരക്ഷയ്ക്കനുസരിച്ച് നിയമങ്ങളുണ്ടാക്കി. പിന്നെ അതിനെ സഹായിക്കുന്നവർക്കും ക്ഷത്രിയന്മാർക്കും മറ്റും, അവർക്കും, ഈ ക്ഷത്രിയന്മാരാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നവർ, അവർക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പൊ ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്നപ്പോൾ എന്ത് ചെയ്തത്? ബഹുഭൂരിപക്ഷത്തിന് ഇതിൻ്റെ പ്രയോജനം ലഭിക്കാതെ പോയി. ഇതാണ് ആർഷ സംസ്കാരത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നു. ഇത് പറയാനുള്ള ധൈര്യം അധികം പേർക്കില്ല, പറയത്തില്ല. അത് ഇന്നും ആരും പറയത്തില്ല, പക്ഷെ വാസ്തവം അതാണ്. അപ്പോൾ ഈ കർമ്മത്തിന്റെ വിശേഷത്തെക്കുറിച്ച് പറയുന്നു, ഐകാന്തിക ഫലത്വ വിരോധ. പക്ഷെ ഇത്രയും ബുദ്ധിയും ശക്തിയൊക്കെ ഭാഷ്യകാരൻ ഈ കർമ്മനിയമത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നു, എത്രമാത്രമാണ് ചിന്തിച്ചിരിക്കുന്നു, അതിനെ എത്ര എത്ര പരത്തി പറയുന്നു. ഒരു വാചകത്തിൽ പറയാനുള്ള കാര്യമേ ഉള്ളൂ, ഇത് ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിലുള്ള ദോഷങ്ങൾ മാറ്റുന്നതിനും അതിനെ സുതാര്യമാക്കുന്നതിനും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം എത്ര മാറിപ്പോയെന്ന്, ഈ രാജ്യത്തിന് എത്ര ഗുണമുണ്ടായെന്ന്. പക്ഷെ അതല്ല ചെയ്തു. അപ്പോൾ ഇവിടെ പ്രായശ്ചിത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോഴോ, പ്രായശ്ചിത്തം എന്ന് പറയുന്നത് കൊണ്ടും കർമ്മം നിശ്ചയിക്കുന്നു. മുമ്പ് പറഞ്ഞതിന്റെ ബാക്കിയായി പറയാം. ഐകാന്തിക ഫലത്വം എന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളും ഫലത്തെ കൊടുക്കും എന്നുള്ളതാണ് സാമാന്യ നിയമം. എങ്കിലും പ്രായശ്ചിത്താദി കർമ്മങ്ങൾ കർമ്മ സംസ്കാരത്തെ നശിപ്പിക്കും. പിന്നെ ആ കർമ്മത്തിന്, പക്ഷെ അങ്ങനെയാണെങ്കിലും അവിടെ എഴുതി വെച്ചെന്താണ്, ബ്രഹ്മഹത്യാപാപത്തിന് പ്രായശ്ചിത്തം ഇല്ല. ബ്രഹ്മഹത്യ അതിദേശമാണെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊണ്ട് ഫലം ഉണ്ടാകാം. അപ്പോ ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുക എന്ന് വെച്ചാൽ ബുദ്ധിയെ നേരെ നിർത്തി വായിക്കും. ഇതൊന്നും നിങ്ങൾ പലരും ധരിക്കുന്നതുപോലെ ഇതൊന്നും യുക്തിവാദികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ആശയമൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ആർഷഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ വായിക്കണം, അതിനുവേണ്ടി സംസ്കൃതം പഠിക്കണം, എന്നാലേ പറ്റും. അതുകൊണ്ടാണ് സംസ്കൃതം പഠിക്കണമെന്ന് പറയുന്നത്. സംസ്കൃതം പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തല തിരിഞ്ഞു പോകും, യാതൊരു സംശയവുമില്ല. എന്താണ് വാസ്തവം എന്നുള്ളത് കണ്ടുപിടിക്കും. നിങ്ങൾ വിവർത്തനങ്ങൾ വായിക്കുകയും മതപ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ബോധം തെളിയത്തില്ല. അതിന് സരള സംസ്കൃതം പോരാ, കുറച്ചുകൂടി കട്ടിയുള്ള സംസ്കൃതം പഠിക്കണം. അപ്പോൾ മനസ്സിലാവും എന്താണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. പിന്നെ അത് പറയാനുള്ള ധൈര്യവും വേണം, നട്ടലിലൂടെ വേണം എന്നാൽ അപ്പോൾ കാര്യങ്ങൾ ശരിയാവും. അതൊക്കെ പറയാം.